അധ്യായം 56 അൽ വാഖിഅ, മക്കയിൽ അവതരിച്ചത്. വാഖിഅ എന്നാൽ സംഭവം എന്നർത്ഥം. ആ സംഭവത്തെ അഥവാ ലോകത്തിന്റെ അന്ത്യത്തെക്കുറിച്ച് പ്രഥമ സൂക്തത്തിൽ പരാമർശിച്ചിട്ടുള്ളതാണ് ഈ പേരിന് നിദാനം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇദാ വഖഅത്തിൽ വാഖിഅ, ആ സംഭവം സംഭവിച്ചു കഴിഞ്ഞാൽ. ലൈസ ലിവഖഅതിഹ കാദിബ, അതിന്റെ സംഭവ്യതയെ നിഷേധിക്കുന്ന ആരും ഉണ്ടായിരിക്കുകയില്ല. ഖാഫിദത്തു റാഫിഅ, ആ സംഭവം ചിലരെ താഴ്ത്തുന്നതും ചിലരെ ഉയർത്തുന്നതുമായിരിക്കും. ഇദാ റുജ്ജത്തിൽ അർദു റജ്ജൻ വബുസ്സത്തിൽ ജിബാലു ബസ്സൻ ഫകാനത് ഹബാഅൻ മുൻബസ്സ, ഭൂമി കിടുകിട വിറപ്പിക്കപ്പെടുകയും പർവ്വതങ്ങൾ ഇടിച്ച് പൊടിയാക്കപ്പെടുകയും അങ്ങനെ അത് പാറിപ്പറക്കുന്ന ധൂളിയായി തീരുകയും. وَكُنْتُمْ أَزْوَاجًا ثَلَاثَةً, നിങ്ങൾ മൂന്ന് തരക്കാരായി തീരുകയും ചെയ്യുന്ന സന്ദർഭമത്രേ അത്. فَأَصْحَابُ الْمَيْمَنَةِ مَا أَصْحَابُ الْمَيْمَنَةِ, അപ്പോൾ ഒരു വിഭാഗം വലതുപക്ഷക്കാർ, എന്താണ് ഈ വലതുപക്ഷക്കാരുടെ അവസ്ഥ. وَأَصْحَابُ الْمَشْأَمَةِ مَا أَصْحَابُ الْمَشْأَمَةِ, മറ്റൊരു വിഭാഗം ഇടതുപക്ഷക്കാർ, എന്താണ് ഈ ഇടതുപക്ഷക്കാരുടെ അവസ്ഥ. സത്യവിശ്വാസത്തിലും സൽപ്രവൃത്തികളിലും മുന്നേറിയവർ പരലോകത്തും മുന്നോക്കക്കാർ തന്നെ. അവരാകുന്നു സാമീപ്യം നൽകപ്പെട്ടവർ. സുഖാനുഭൂതികളുടെ സ്വർഗത്തോപ്പുകളിൽ. പൂർവികന്മാരിൽ നിന്ന് ഒരു വിഭാഗവും പിൽക്കാലക്കാരിൽ നിന്ന് കുറച്ചുപേരുമത്രേ ഇവർ. على سرر موضونة متكئين عليها متقابلين, സ്വർണ നൂലുകൊണ്ട് മെടഞ്ഞുണ്ടാക്കപ്പെട്ട കട്ടിലുകളിൽ ആയിരിക്കും അവർ. അവയിൽ അവർ പരസ്പരം അഭിമുഖമായി ചാരിയിരിക്കുന്നവരായിരിക്കും. يطوف عليهم ولدان مخلدون, നിത്യജീവിതം നൽകപ്പെട്ട ബാലന്മാർ അവരുടെ ഇടയിൽ ചുറ്റി നടക്കും. കോപ്പകളും കൂജകളും ശുദ്ധമായ ഉറവുജലം നിറച്ച പാനപാത്രവും കൊണ്ട്. അത് കുടിക്കുക മൂലം അവർക്ക് തലവേദനയുണ്ടാവുകയോ ലഹരി ബാധിക്കുകയോ ഇല്ല. അവർ ഇഷ്ടപ്പെട്ട് തെരഞ്ഞെടുക്കുന്ന തരത്തിൽപ്പെട്ട പഴവർഗങ്ങളും അവർ കൊതിക്കുന്ന തരത്തിൽപ്പെട്ട പക്ഷിമാംസവും കൊണ്ട് അവർ ചുറ്റി നടക്കും. وحور عين كأمثال اللؤلؤ المكنون, വിശാലമായ നയനങ്ങളുള്ള വെളുത്ത തരുണികളും അവർക്കുണ്ട്. ചിപ്പികളിൽ ഒളിച്ചുവെക്കപ്പെട്ട മുത്തുപോലെയുള്ളവർ. അവർ പ്രവർത്തിച്ചുകൊണ്ടിരുന്നതിനുള്ള പ്രതിഫലമായി കൊണ്ടാണ് അതെല്ലാം നൽകപ്പെടുന്നത്. لا يسمعون فيها لغوا ولا تأثيما, അനാവശ്യവാക്കോ കുറ്റപ്പെടുത്തലോ അവർ അവിടെ വെച്ച് കേൾക്കുകയില്ല. إلا قيلا سلاما سلاما, സമാധാനം സമാധാനം എന്നുള്ള വാക്കല്ലാതെ. وأصحاب اليمين ما أصحاب اليمين, വലതുപക്ഷക്കാർ, എന്താണീ വലതുപക്ഷക്കാരുടെ അവസ്ഥ.